പുരുഷതന്ത്രം വസ്തുതന്ത്രമേവ ഹി തത് അതോ പിന്നെ നിയോഗ ജ്ഞാനം പുരുഷതന്ത്രമല്ല, വസ്തുധീനമാണ്. വസ്തു എങ്ങനെയോ അങ്ങനെ ജ്ഞാനം ഉണ്ടാവുന്നു. അവിടെ പിന്നെ വിധിയുടെ ആവശ്യമുണ്ട്. വിധി ആവശ്യമായി വരുന്ന ക്രിയക്കാണ്. അതാണ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. ക്രിയ ബാഹ്യമായ ക്രിയ ആയാലും ശരി, മാനസിക ക്രിയ ആയാലും, മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയാലും ശരി, അവിടെ വിധി ആവശ്യമുണ്ട്. അതാണ് ഉപാസന. അത് സഗുണ ബ്രഹ്മോപാസനയാണ് വേദത്തിൽ പറയുന്നു. ബ്രഹ്മലോകപ്രാപ്തി പോലെയുള്ള ഫലങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന സഗുണ ബ്രഹ്മ ഉപാസന വിധിച്ചിരിക്കുകയാണ്, ചെയ്യണം. വേദത്തിൽ ശ്രദ്ധയുള്ളവർ അത് ചെയ്യും. വേദവിധിക്ക് അധീനമാണ്. അതുകൊണ്ടത് പുരുഷസം തന്ത്രം നിർഗുണ ബ്രഹ്മ ഉപാസന അനുസരി അതിനെ വിധിയായിട്ട് സ്വീകരിക്കുമ്പോൾ അത് പുരുഷതന്ത്രമാണ്. പുരുഷൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാതെ മാനസിക ക്രിയയാണ്. അവിടെയെല്ലാം നിയോഗമുണ്ട് അത് സ്വീകരിച്ച്. പക്ഷേ ഇവിടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് വസ്തുതന്ത്രമെന്ന് പറയുന്നു. നിർഗുണ ബ്രഹ്മ ഉപാസനയെ അംഗീകരിക്കുന്നവരും അങ്ങനെ നിർഗുണ ബ്രഹ്മ ഉപാസന നിരന്തരം അനുഷ്ഠിക്കുമ്പോൾ അത് കർത്തൃതന്ത്രമാണെങ്കിലും മാനസിക വ്യാപാരമാണെങ്കിലും ഒടുവിൽ ജ്ഞാനമുണ്ടാകുന്നു. ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് വാക്യവും കാരണമാണ്. വാക്യത്തിൽ നിന്ന് നേരിട്ട് ജ്ഞാനമുണ്ടാകുന്നില്ല. വാക്യം ശ്രവിക്കുന്നു, ജ്ഞാനമുണ്ടാകുക, അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. നിരന്തര ഉപാസനയുടെ ഫലമായി ജ്ഞാനമുണ്ടാകും. അങ്ങനെ പറയുന്നു കാകതാലീയ ന്യായം. കാക്കയും വന്നു പനമ്പഴവും വീണെന്ന് പറഞ്ഞാൽ കാക്ക വരുമ്പോഴെല്ലാം പനമ്പഴം വീഴാറില്ല. പനമ്പഴം വീഴുമ്പോഴെല്ലാം കാക്കയും കാണാറില്ല. പക്ഷെ ഇത് ചിലപ്പോൾ ഒരുമിച്ച് വരും. അതുപോലെയാണ് ഉപാസനയും, നിർഗുണ ബ്രഹ്മ ഉപാസന. അങ്ങനെ ഉപാസന നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, അഹം ബ്രഹ്മാസ്മി എന്ന്. ഞാനുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനത്തിന് വാക്യവും കാരണമാണ്, ഉപാസനയും കാരണമാണ്. പക്ഷെ അവിടെ ഉപാസന പുരുഷതന്ത്രമാണ്. ജ്ഞാനം നേരിട്ട് പുരുഷതന്ത്രമല്ല, ഉപാസനയിലൂടെ. ഉപാസന പുരുഷതന്ത്രമാണ്. പുരുഷന്റെ ഇച്ഛയ്ക്ക് അധീനമായ പ്രവൃത്തിയാണ് മാനസിക വ്യാപാരം. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് ഇന്ന സമയത്ത് ഇന്ന കാലത്ത് അതൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവിടെ കാകത്ത് അനിയ ന്യായം പറയുന്നു, സംഭവിക്കും എന്നുള്ളതാണ്. സംഭവിക്കും എന്നുള്ളതിനും പ്രമാണത്തെ കാണിക്കുന്നു. പ്രണവോപാസനയും മറ്റും ശ്രുതിയിൽ പറയുന്നത് കൊണ്ട് അതിന് സഗുണോപാസനയും നിർഗുണോപാസനയും ഉണ്ടെങ്കിലും സഗുണോപാസനയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ നിർഗുണോപാസനയെക്കുറിച്ചും പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത്തരം വാക്യങ്ങളെ നിർഗുണ ഉപാസന പരമായി വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം, ഞാൻ സംഭവിക്കാം എന്ന് പറയുന്നു. അതാണ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. അപ്പോൾ അവിടെ നിയോഗം സ്വീകരിക്കുന്നതിന് ദോഷമില്ല. പക്ഷെ ഭാഷ്യകാരന്റെ പ്രക്രിയ അനുസരിച്ച് അങ്ങനെയല്ല, വാക്യത്തിൽ നിന്ന് അപ്രോക്ഷം. ഞാൻ ഇവിടെ പ്രധാനമായ വ്യത്യാസം വരുന്നത് നിർഗുണ ഉപാസനയെ സ്വീകരിക്കുന്നവർ വാക്യത്തിൽ നിന്ന് അപരോക്ഷ ജ്ഞാനത്തെ സ്വീകരിക്കുന്നില്ല. വാക്യത്തിൽ നിന്ന് പരോക്ഷ ജ്ഞാനമേ ഉണ്ടാകത്തുള്ളൂ. ആ പരോക്ഷ ജ്ഞാനം വിചാരം കൊണ്ട് അല്ലെങ്കിൽ ഉപാസന കൊണ്ട്, വിചാരം കൊണ്ട് സംഭവിക്കാം അപരോക്ഷ ജ്ഞാനം, ഉപാസന കൊണ്ട് സംഭവിക്കാം പരോക്ഷ ജ്ഞാനം. പക്ഷെ വാക്യത്തിൽ നിന്ന് പരോക്ഷ ജ്ഞാനമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഉപാസനയെ കൂടി സ്വീകരിക്കാൻ പറ്റുന്നത്. വാക്യത്തിൽ നിന്ന് പരോക്ഷ ജ്ഞാനം ഉണ്ടായി, വിചാരത്തിലൂടെ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകാമെങ്കിൽ വാക്യത്തിൽ നിന്ന് പരോക്ഷ ജ്ഞാനം ഉണ്ടായിട്ട് ഉപാസനയിലൂടെയും അപരോക്ഷ ജ്ഞാനം ഉണ്ടാകാം. അതാണ് ഇപ്പോൾ പരോക്ഷ ജ്ഞാനം എന്ന് പറയുമ്പോൾ അസ്ഥി ബ്രഹ്മേതി ചേരുന്നത്. അസ്ഥി ബ്രഹ്മ എന്ന് പറയുന്നത് പരോക്ഷ ജ്ഞാനം. അത് വാക്യത്തിൽ നിന്നും വിചാരം കൂടാതെ വാക്യത്തിൽ നിന്നും പരോക്ഷ ജ്ഞാനമേ ഉണ്ടാകുന്നുള്ളൂ. അസ്ഥി ബ്രഹ്മ എന്നേ ഉണ്ടാകുന്നുള്ളൂ. അതാണ് പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. അത് ഉപാസനയ്ക്ക് മുമ്പായാലും വിചാരത്തിന് മുമ്പായാലും അസ്ഥി ബ്രഹ്മ ബ്രഹ്മമുണ്ടെന്നറിയുന്നു. അതറിഞ്ഞാൽ പോലെ അതിൻ്റെ അപരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നത് അഹം ബ്രഹ്മ എന്നറിയുന്നു. അഹം ബ്രഹ്മ എന്നുള്ള ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അതിനൊന്നുകിൽ വിചാരം ആവശ്യമാണ്, അല്ലെങ്കിൽ ഉപാസന ആവശ്യമാണ്. രണ്ടു വഴിക്കായാലും ശരി, അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നത് സമാധിയിലായിരിക്കും. കാരണം അവിടെ വിചാരത്തിലൂടെ നിധ്യാസനത്തിലൂടെ സമാധിയിലെത്തിച്ചേരും. അത് ഉപാസനാപക്ഷത്തെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇനി ജ്ഞാനത്തിന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറിച്ച് ജ്ഞാനം എന്ന് പറയുന്നത് അതിന് രണ്ടാമതൊരു രൂപം വരാൻ വഴിയില്ല. ജ്ഞാനം ഏകരസം ഏക സ്വഭാവം എന്നാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ സ്വഭാവം എന്താണ്? അത് സദാപരോക്ഷമാണ്. അപ്പോൾ വാക്യത്തിൽ നിന്ന് അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു, ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്. ദൃഷ്ടാന്തം പറയുന്നു, ദശമസ്തമസി എന്ന് പറയുന്ന സ്ഥലത്ത് ദശമസ്തമസി എന്നുള്ള വാക്യത്തിൽ നിന്ന് ശ്രോതാവിന് അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുകയാണ്, അപരോക്ഷമായി അറിയുകയാണ് ഞാൻ ദശമനാണെന്ന് തന്നെ അറിയുന്നു. ദശമനുണ്ടെന്നല്ല, ദശമൻ ഞാൻ എന്ന് തന്നെ അറിയുന്നു. നീ ദശമനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നതാണ് ഞാൻ ദശമൻ എന്നാണ് അറിയുന്നത്. ജ്ഞാനെന്നറിയുന്നതാണ് അപരോക്ഷ ജ്ഞാനമെങ്കിൽ ഞാൻ ദശമൻ എന്നറിയുന്ന അപരോക്ഷ ജ്ഞാനം. അങ്ങനെ അപരോക്ഷം ഞാൻ ഉണ്ടാകാനുണ്ടോ? കാരണം അവിടെ വസ്തു അപരോക്ഷമാണ്, തത്വം അപരോക്ഷമാണ്. സ്വയം തത്വം അപരോക്ഷം എന്ന് വെച്ചാൽ ജ്ഞാനസ്വരൂപം. തത്വജ്ഞാനത്തെക്കുറിച്ചും പറയുന്നത് എന്താ? അതും ജ്ഞാനമാണ്. തത്വവും ജ്ഞാനസ്വരൂപമാണ്. തത്വജ്ഞാനവും ജ്ഞാനസ്വരൂപമാണ്. പിന്നെ തത്വത്തെ സംബന്ധിച്ച് പരോക്ഷം അപരോക്ഷം എന്നുള്ള ഭേദം എങ്ങനെ വരും? തത്വത്തില് അഹം ഈദം അങ്ങനെ ഒരു ഭേദമില്ല. ബ്രഹ്മം അസ്ഥി എന്ന് പറഞ്ഞാലും താൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാലും രണ്ടും ജ്ഞാനം തന്നെയാണ്. ബ്രഹ്മമസ്തി എന്നറിയുന്നത് ജ്ഞാനമാണ്. ഞാൻ ബ്രഹ്മമാണെന്നറിയുന്നു അത് ജ്ഞാനമാണ്. അപ്പൊ അവിടെ ജ്ഞാന സ്വയം അപരോക്ഷരൂപമായതുകൊണ്ട് പ്രകാശ സ്വരൂപമായതുകൊണ്ട് അത് പരോക്ഷത്വം വരുത്തുന്നു. പിന്നെ അറിയുന്നത് എന്തിനെ? അതും ജ്ഞാനത്തെ തന്നെ അറിയുന്നു. ജ്ഞാനമായിട്ട് അറിഞ്ഞാലും അസ്തിത്വനെ അറിഞ്ഞാലും താനായിട്ട് അറിഞ്ഞാലും എല്ലാം അറിയുന്നതും സ്വയം ജ്ഞാനം തന്നെ. അപ്പൊ ജ്ഞാനത്തിന് ഒരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ജ്ഞാനവും അപരോക്ഷം തന്നെ. ആ ജ്ഞാനത്തിലൂടെ എന്തിനെ അറിയുന്നു അതും അപരോക്ഷം തന്നെ. കാരണം രണ്ടും ഒന്നാണ്. അതിൽ പരോക്ഷം അപരോക്ഷം എന്നുള്ള ഭേദം വരത്തില്ല. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ലോകത്തിൽ പരോക്ഷം ഞാനും അപരോക്ഷം ഞാനും എന്നുള്ള വ്യവഹാരമുണ്ട്. അതെന്തുകൊണ്ട്? വിഷയഭേദം കൊണ്ട്. അത് പരോക്ഷ അപരോക്ഷ ഭേദം വരുന്നത് പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നിടത്താണ്. ലോമ്പിലിരിക്കുന്ന വസ്തുവുമായിട്ട് ഇന്ദ്രിയാൾക്ക് സന്നിവേഷം ഉണ്ടായി. ഞാൻ ഉണ്ടാകുമ്പോൾ ഇത് അപരോക്ഷ ജ്ഞാനമാണ്. സ്വർഗം എന്നിട്ട് ഇന്ദ്രിയാൾക്ക് സന്നിവേഷം ഉണ്ടാകുന്നില്ല, പക്ഷെ ഞാനും ഉണ്ടാകുന്നു. ശ്രുതിയിൽ നിന്ന് സ്വർഗത്തെക്കുറിച്ച് ഞാനും ഉണ്ടാകുന്നു. ഇന്ദ്രിയാൾക്ക് സന്നിവേഷം ഉണ്ടാകുന്നില്ല. പറയുന്നവിടെ പരോക്ഷം ജ്ഞാനമാണ്. എന്തുകൊണ്ട്? സ്വർഗമെന്ന് പറയുന്ന വിഷയം പരോക്ഷമായിരിക്കുന്നു. മുമ്പിലിരിക്കുന്ന വസ്തു തന്നെ സ്വയം ഇന്ദ്രിയ സന്നിവേശത്തിന് വിഷയമായിരിക്കുന്നു. സ്വർഗത്തെ സംബന്ധിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കാൻ ഒരു വഴിയില്ല. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുമ്പോൾ അങ്ങനെ സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് സ്വർഗം ഉണ്ട് എന്ന് കരുതുന്നു. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നതുകൊണ്ട് സ്വർഗജ്ഞാനം പ്രമാ, അല്ലെങ്കിൽ പിന്നെ അത് പ്രമേയമല്ല, ഭ്രമമായി സ്വീകരിക്കുന്നു. അതിനെ പ്രമാണമായി സ്വീകരിച്ചിരുന്നു. അങ്ങനെയുള്ള സ്വർഗത്തെ സംബന്ധിച്ച് അങ്ങനെ അതീന്ദ്രിയമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും സ്വർഗം അധിഷ്ഠം തുടങ്ങിയ എല്ലാ വസ്തുക്കളെ സംബന്ധിച്ച് ജ്ഞാനം പരോക്ഷമെന്ന് പറയും. അത് വിഷയം പരോക്ഷമായിരിക്കുന്നുകൊണ്ടാണ് മുമ്പിലിരിക്കുന്ന വസ്തു ഇന്ദ്രിയാളത്തെ സന്നിവേശത്തിന് വിഷയമാകുന്നുണ്ടത് പരോക്ഷമെന്ന് പറയുന്നു. അതേ വസ്തുവിനെ വിപരീതമായി മറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതേ വസ്തു തന്നെ പരോക്ഷമാണെന്ന് പറയുമ്പോഴും അവിടെ ഉണ്ടാകുന്ന ജ്ഞാനത്തെയും ഗൗണമായി പരോക്ഷമെന്ന് പറയുന്നു. പക്ഷെ ജ്ഞാനത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു, വിഷയത്തിന് മാറ്റം വന്നു. ഒന്ന് ഇന്ദ്രിയ സമ്മുഖമായിരിക്കുന്നു, മറ്റൊന്ന് വ്യവഹിതമായിരിക്കുന്നു. അവിടെ ജ്ഞാനത്തിന്, കാരണം ജ്ഞാനത്തിന്റെ സ്വരൂപം തന്നെ അത് എന്തിനെ വസ്തു എങ്ങനെ ഇരുന്നാലും ശരി അതിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അത് ജ്ഞാനത്തിന്റെ സ്വരൂപം തന്നെയാണ്. ആ സ്വരൂപത്തെയാണ് അപരോക്ഷം എന്ന് പറയുന്നത്. ഇവിടെ ജ്ഞാനം പ്രകാശിപ്പിക്കുന്ന എന്തിനാ? ജ്ഞാനത്തെ തന്നെ, തന്നെ തന്നെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ജ്ഞാനം കേവലം ജ്ഞപ്തിസ്വരൂപമായിരിക്കും. ഞാൻ പറയും ആത്മാ ജ്ഞപ്തിസ്വരൂപമാണ്, കേവലം അറിവാണ്. പക്ഷെ അതിൻ്റെ വിശേഷത അറിയില്ല. അത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, നിത്യമാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അറിയുന്നു എന്നുള്ള വിശേഷത മാത്രമേ ഉള്ളൂ. അതിനെ പ്രപഞ്ചസ്വരൂപമായി അറിഞ്ഞാലും തൻ്റെ സ്വരൂപമായി അറിഞ്ഞാലും അവിടെയെങ്കിലും വ്യത്യാസമില്ല. കാരണം താനും പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രപഞ്ചസ്വരൂപം എന്ന് പറഞ്ഞാലും തൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാലും ഫലത്തിൽ ഒന്ന് തന്നെ. അത് ജ്ഞാനം എന്ന് പറഞ്ഞാലും സത്വം എന്ന് പറഞ്ഞാലും വ്യത്യാസമില്ല. അങ്ങനെയിരിക്കുന്ന ആ അറിവിനെ അറിയുമ്പോൾ പിന്നെ ഇവിടെ വ്യത്യാസം വരുന്നത്, അങ്ങനെയുള്ള ഒരു അറിവിനെ അറിയുക എന്ന് പറയുമ്പോൾ അറിവ് നിരുപാധികമായിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള അറിവ് സ്വാഭാവികമായിരിക്കുന്നു. പലതരത്തിലും സ്വാഭാവികമാകുന്നു. ഒന്ന്, അവിടെ ഇങ്ങനൊരു ജ്ഞാനം ഉത്പന്നമാകുന്നതിന് അന്ധകരണം വേണം, ഇന്ദ്രിയങ്ങൾ വേണം, അല്ലെങ്കിൽ ശ്രുതി പ്രമാണം വേണം. ശ്രുതി പ്രമാണം ഉണ്ടെങ്കിലും ഇന്ദ്രിയം ആവശ്യമാണ്. ശ്രവണേന്ദ്രിയം ഇല്ലാതെ ശ്രുതി പ്രമാണത്തിലൂടെ ബോധം ഉണ്ടാകത്തില്ല. അങ്ങനെ പലതിനെ അത് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ പലതിനെ അപേക്ഷിച്ചുണ്ടാകുന്ന ജ്ഞാനത്തിന് സ്വാഭാവികം എന്ന് പറയുന്നു എന്നുള്ളത്. പക്ഷേ അങ്ങനെ പലതിനെ അപേക്ഷിച്ച് ജ്ഞാനം ഉത്പന്നമാകുന്നു എന്ന് പറയുമ്പോഴും ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തിലൊരു വ്യത്യാസമുണ്ട്. ആവരോഷമായി തന്നെ ഇരിക്കുന്നു. അവിടെ ജ്ഞേയമായി കൽപ്പിക്കുന്ന തത്വത്തിൻ്റെ സ്വരൂപത്തിലും വ്യത്യാസം, അതും അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അപരോക്ഷമായ ജ്ഞാനം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് ഏത് ജ്ഞാനം ഉണ്ടാകുമ്പോഴും എന്തെങ്കിലും പ്രമാണത്തെ ആശ്രയിച്ചാൽ ഉണ്ടാകുന്നു. പഞ്ചേന്ദ്രിയങ്ങളും ആശ്രയിച്ചുണ്ടാകുന്നു. അവിടെ മനസ്സുകൂടി വേണം. അപ്പോൾ അങ്ങനെ ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച് ജ്ഞാനം ഉണ്ടാകുമ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളുടെ സന്നികർഷത്തിന് വേണ്ടി വിഷയം ആവശ്യമാണ്. ബാഹ്യമോ ആന്തരികമോ ആയ വിഷയങ്ങൾ വേണം. ആ വിഷയത്തിനനുസരിച്ചാണ് ഞാൻ ഉണ്ടാവുന്നത്. അവിടെ ഇന്ദ്രിയങ്ങൾ ശരിയായ രീതി പ്രവർത്തിക്കുകയാണെങ്കിൽ, എന്നുവെച്ചാൽ തിമിരം പാടില്ല, അന്ധകാരം പാടില്ല, മനസ്സിൽ ഭയം പാടില്ല, ബാഹ്യമായി മറ്റെന്തെങ്കിലും പ്രകാശത്തെ സംബന്ധിച്ചുള്ള തകരാറുകൾ പാടില്ല. ഇന്ദ്രിയങ്ങൾക്ക് തകരാറ് പാടില്ല എന്നുള്ള മുഖ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വസ്തു എങ്ങനെയാണോ അങ്ങനെ ഞാനുണ്ടാകും. ഇതെല്ലാം യോഗ്യമായിരുന്ന വസ്തു എങ്ങനെയോ അങ്ങനെ ഞാനുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ജ്ഞാനത്തെ പറയുന്നത് പ്രമാണജന്യമാണ്. ആ ജ്ഞാനം പ്രമേയമാണ്. ശ്രവണേന്ദ്രിയത്തിലൂടെ അതൊരിന്ദ്രിയമാണ്. ജ്ഞാനം ഉണ്ടാകുന്നു ശബ്ദത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നു, ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു. അവിടെയും ഈ ബാഹ്യമായ മറ്റ് ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന ജ്ഞാനത്തിന്റെ നിയമങ്ങൾ തന്നെയാണ്. അപ്പോ മറ്റ് ഇന്ദ്രിയങ്ങളിൽ നിന്ന് വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിൽ നിന്ന് ശബ്ദജ്ഞാനത്തിന് പ്രത്യേകതയുണ്ട്. ആര് ശബ്ദജ്ഞാനത്തെ ഗ്രഹിച്ചാലും കൂടെ വ്യത്യാസമുണ്ട്. ശ്രവണേന്ദ്രിയത്തിന് തരാറൊന്നുമില്ലെങ്കിൽ ശബ്ദജ്ഞാനത്തിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. ശബ്ദജ്ഞാനം എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരിക്കും. പക്ഷേ ശബ്ദജ്ഞാനത്തിന് വ്യത്യാസം വരും. പ്രമാത്മകമായ ശബ്ദജ്ഞാനം എന്ന് പറയുന്നത് ശബ്ദവിത്പത്തി പോലെയുള്ള പല കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ബോധമുണ്ടാവും. അപ്പം അത്തരം ശരിയായ രീതിയിൽ ശബ്ദജ്ഞാനമുള്ള ഒരാളാണ് ശബ്ദശ്രവണം കൊണ്ട് തന്നെ ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു. ജ്ഞാനം സ്വയം അപരോക്ഷമാണെങ്കിൽ ശബ്ദജ്ഞാനവും അപരോക്ഷമാണ്. പിന്നെ ഇവിടെ ശബ്ദം ബോധിപ്പിക്കുന്ന തത്വവും അപരോക്ഷമാണ്. ശബ്ദജന്യമായ ജ്ഞാനവും അപരോക്ഷമാണ്. ആ തത്വത്തിന്റെ സ്വരൂപം തന്നെ അപരോക്ഷതയാണ്. കാരണം ശബ്ദം ബോധിപ്പിക്കുന്നത് ശ്രോതാവിന്റെ സ്വരൂപത്തെയാണ്. ഒരിക്കലും അപരോക്ഷമായിരിക്കുന്ന ഒന്നല്ല. ഈ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമോ അതും അപരോക്ഷമാണ്. ജ്ഞാനത്തിന് പരോക്ഷമായിരിക്കാൻ പറ്റും. വെളിച്ചത്തിന് ഇരുട്ടായിരിക്കാൻ കഴിയത്തില്ല. ശബ്ദപ്രമാണത്തിൽ നിന്ന് ഒരു ബോധമുണ്ടാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ശബ്ദത്തിൽ നിന്നും അപരോക്ഷ ജ്ഞാനം ഉണ്ടാകാം എന്ന് പറയുന്നത് കൊണ്ടാണ്. അപരോക്ഷമായ വസ്തുവിനെ ബോധിപ്പിച്ചാൽ അപരോക്ഷം ഞാൻ ഉണ്ടാകും. പക്ഷേ ശബ്ദത്തിൽ നിന്ന് പരോക്ഷം ഞാനെന്ന് പറയുന്നിടത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ വിഷയം പരോക്ഷമാണ്. സ്വർഗമെന്ന് പറഞ്ഞു, വേദം തന്നെയാ പറഞ്ഞത്. അപ്പൊ സ്വർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനം പ്രമാത്മകമാണോ എന്ന് ചോദിച്ചാൽ ആണോ? സ്വർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനം ജ്ഞാനം എന്നുള്ള നിലയ്ക്ക് എന്താണ്? അപരോക്ഷമായ ജ്ഞാനമാണ്. ജ്ഞാനത്തിൽ തകരാറൊന്നുമില്ല. പക്ഷേ വിഷയത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പ്രമാ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചാൽ മാത്രമേ സ്വർഗജ്ഞാനം പ്രമാത്മകമെന്ന് പറയാൻ പറ്റൂ. ഒരാൾ ശ്രുതിയെ തന്നെ അംഗീകരിക്കുന്നില്ല. ശബ്ദത്തിന്റെ ഒരു തകരാറതാണ്. ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം പ്രമാത്മകം എന്ന് സ്വീകരിക്കണമെങ്കിൽ ആദ്യം ശബ്ദത്തെ പ്രമാണമായി സ്വീകരിക്കും. ശബ്ദത്തിൽ തന്നെ രണ്ടു തരത്തിലുണ്ട്. എന്താണോ വിപ്രലംബക വാക്യമുണ്ട്, മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന വാക്യങ്ങൾ. ആ വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അതിനെ പ്രമാത്മകമായി സ്വീകരിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ ശ്രുതിയെ വിപ്രലംബക വാക്യമായി സ്വീകരിക്കുന്നവരാണ് ചാർവാകന്മാരും ബൗദ്ധന്മാരും ജൈനന്മാരും എല്ലാം. അപ്പോൾ ആ വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തെ പ്രമാത്മകമായി സ്വീകരിക്കുന്നു. അതിന് പ്രമാണമായി അംഗീകരിച്ചാലേ പറ്റൂ. പക്ഷെ ചക്ഷുരേന്ദ്രിയത്തിന്റെ മറ്റും കഥ അങ്ങനെയല്ല. എല്ലാവരും അതിന് പ്രമാണമായി സ്വീകരിക്കുന്നു. അതിന് വേറെ ദോഷങ്ങളൊന്നുമില്ലെങ്കിൽ എല്ലാവർക്കും മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കുറിച്ചുണ്ടാകുന്ന ജ്ഞാനം ഒരുപോലെ തന്നെ, അതിന് വിവാദമില്ല. അവിടെ മറ്റൊരാപ്തന്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ഇന്ദ്രിയം എൻ്റെ മുമ്പിലിരിക്കുന്ന വിഷയവുമായി സന്നിവേഷത്തിൽ വരുന്ന എനിക്ക് ബോധമുണ്ടാകുന്നു. ഒരു ആപ്തന്റെ സഹായം അവിടെ ഇല്ല. പക്ഷെ വേദത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് പറയുന്നവൻ ആപ്തനാണെന്ന് താൻ തനിക്ക് ബോധ്യം പറഞ്ഞു. എന്നാലേ പറയുന്നത് പ്രമേയം സ്വീകരിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് വഞ്ചകനാണ് പറയുന്നതെങ്കിൽ അതെങ്ങനെ പ്രമേയമായി സ്വീകരിക്കും? അതുകൊണ്ട് ബൃഹസ്പതി മറ്റും പറയുന്ന ബുദ്ധി പൗരുഷഹീനന്മാരുടെ ഉപജീവനത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് ഈ സ്വർഗവും. അധ്വാനിച്ച് ജീവിക്കാൻ വയ്യ, വേറെ വഴിക്ക്. അതുകൊണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാണ് ചർവാകൻ പറയുന്നു. മറ്റുള്ളവരെല്ലാം അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സ്വീകരിക്കും, മുഴുവൻ സ്വീകരിക്കത്തില്ല. ബൗദ്ധന്മാർ പറയും ഇവിടെ പ്രാണിഹിംസയിലൂടെ യാഗത്തെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നത് അസംബന്ധമാണ്, അത് കേവലം പൗരോഹിത്യമാണ്. മറ്റുള്ളവന്റെ ധനത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു ഉപായം മാത്രമാണ്. അതിന്റെ ബെനിഫിറ്റെല്ലാം പുരോഹിതനേ ഉള്ളൂ. മറ്റവൻ സർവസ്വ ദാനം ചെയ്യും, ഇവന്റെ പോക്കറ്റ് നിറയും, മരിച്ചതിന് ശേഷം സ്വർഗം, യാതൊരു ഗ്യാരണ്ടിയില്ല, തട്ടിപ്പാണ്. അത് അത്തരം വാക്യങ്ങളെ പ്രമാദമായി സ്വീകരിക്കുന്നില്ല. ചക്ഷുരാദീന്ദ്രിയങ്ങളുടെ വിഷയത്തിൽ അങ്ങനെയല്ല. അവിടെ മറ്റൊരാപ്തന്റെ ആവശ്യം ഇല്ല. ഇനി ദോഷം വന്നാൽ തന്നിൽ വരുന്ന ദോഷം കൊണ്ടാണ് അവിടെ ഭ്രമമുണ്ടാകുന്നു. ഏത് രീതിയിലായാലും ശരി, ഒരറിവ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വയം പ്രകാശരൂപമായാലേ അതിന് പ്രകാശിപ്പിക്കാൻ പറ്റും. സ്വയം പ്രകാശരൂപമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അപരോക്ഷത, അറിവിന്റെ അപരോക്ഷത. അതുകൊണ്ട് ഒരു വാക്യജന്യമായ ജ്ഞാനം അത് പ്രമേയമാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അതെന്തിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് കൂടെ വേണം. ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്തിനെ കുറിച്ച് പറയുന്നു എന്നുള്ളത്. അത് പറയാൻ കാരണം എന്തിനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ വസ്തു യഥാർത്ഥമായിരിക്കുന്നു, വസ്തു സത്യത്വത്തെ ആശ്രയിക്കുന്നു. വസ്തു സത്യത്വത്തെ ആശ്രയിച്ചിട്ടാണ് എന്ത് അതിന്റെ പ്രമേയം നിശ്ചയിക്കുന്നത്, പറയുന്ന വ്യക്തിയെ ആശ്രയിച്ചിട്ടുണ്ട്. പറയും മഹാത്മാക്കൾ പറയുമ്പോൾ നമുക്കത് സത്യമായി സ്വീകരിച്ചുകൂടെ എന്ന് ചോദിക്കും. അവർ സത്യം പറയുന്നവരാണ്. അപ്പം അതിനെ നമുക്കങ്ങ് സത്യമായി സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഭഗവാൻ കൃഷ്ണൻ പോലും കള്ളം പറഞ്ഞിരിക്കുന്നു, പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല. പറഞ്ഞാ പറഞ്ഞത് തന്നെ, അതിന്നാരെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളാണ്. അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ എന്നെ അടിക്കല്ലേ. ഭഗവാൻ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പുരാണങ്ങളിലും മറ്റും അങ്ങനെ പറയുന്നു. അപ്പോ ശിഷ്ടൻ എന്ന് പറയുമ്പോൾ വസ്തു എങ്ങനെയോ അതനുസരിച്ച് വസ്തു അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിഷ്ടൻ എന്നേ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ശിഷ്ടൻ എന്ന് പറയാൻ പറ്റും. ഒരു വസ്തു എങ്ങനെയാണ് അതങ്ങനെ പറയുകയാണെങ്കിൽ അത് ശിഷ്ടൻ തന്നെ ആരായാലും. പ്രത്യേകിച്ച് അത് ശിഷ്ടൻ എന്നാരെന്ന് പറയാൻ പറ്റില്ല. ആര് സത്യം പറയുന്നു അവരെല്ലാം ശിഷ്ടന്മാരി. ആ പറയുന്ന വാക്യത്തിന് അവരൊക്കെ പ്രമാണമാണ്. അങ്ങനെ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ വസ്തു സത്യത്തിനനുസരിച്ചുള്ള വാക്യം പ്രയോഗിക്കുകയാണെങ്കിൽ ആ വാക്യത്തിൽ നിന്ന് പ്രമാത്മകമായ ജ്ഞാനമുണ്ട്. ദശമസ്തമസി എന്ന് പറയുന്നിടത്ത് അങ്ങനെയാണ്. ആ കേട്ടവൻ തന്നെയാണ് ദശമൻ. ദശമസ്തമസി എന്ന് പറയുമ്പോൾ അവന് ബോധമുണ്ടായി. അത് പ്രമാത്മകമായ ജ്ഞാനമാണ്. അവിടെ പിന്നെ വേറെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഇല്ല. കാരണം അവൻ ദശമനാണ്. അതുപോലെ ഇവിടെയും പറയുന്നത് ശ്രോതാവിനെ കുറിച്ച് ബോധിപ്പിക്കുകയാണ്, അവന്റെ സ്വരൂപത്തെക്കുറിച്ച്. അവൻ സത്താണ്, ജ്ഞാനമാണ് എന്നൊക്കെ ബോധിപ്പിക്കുന്നു. അപ്പോൾ അതിനെ ബോധിക്കാൻ പ്രാപ്തിയുള്ള ഒരുവന് ആ ശബ്ദം അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ശബ്ദജ്ഞാനം ഉണ്ടാകുന്നു. നീ സത്താണ് എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ സത്തത്തിന് തന്നെ ബോധമുണ്ടാകുന്നു. നീ ജ്ഞാനമാണ് എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമെന്ന് തന്നെ ബോധമുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിന് അവന് വേണ്ട യോഗ്യത എന്താണ്? ശബ്ദവിത്പത്തി. ആ ശബ്ദം, അതിൻ്റെ അർത്ഥം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവൻ അറിവുണ്ടായി. എന്താണ് സത്യം, എന്താണ്? അപ്പോൾ ശബ്ദശ്രവണം കൊണ്ട് തന്നെ ബോധമുണ്ടാകും. അതുകൊണ്ട് ശബ്ദത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനം അപരോക്ഷം തന്നെയാണ് എന്ന്. ജ്ഞാനം അപരോക്ഷമാണ്. പിന്നെ ശബ്ദത്തിൽ നിന്ന് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ശബ്ദബോധം ഉണ്ടാകുമെന്നുള്ളതാണ്. അതവൻ്റെ ശബ്ദാർത്ഥ ജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കും. ഒരാൾക്ക് ബോധം ഉണ്ടാകാതിരിക്കാം. അന്നേരത്തെ ഇവിടെ തന്നെ ഭാഷകാരൻ പറഞ്ഞു, വിഷയാഭിമുഖസ്യാവി. ഒരുവന് ബോധം ഉണ്ടാകാതിരിക്കാം. ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുമ്പോഴും ചിലപ്പോൾ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കണ്ടില്ലെന്ന് വരാം. ഇത് എങ്ങനെയാണോ മറ്റേന്ദ്രിയ വിഷയങ്ങളിൽ സംഭവിക്കുന്നത് അതുപോലെ ശബ്ദത്തിൻ്റെ വിഷയത്തിൽ സംഭവിക്കാം. ബോധം ഉണ്ടാകാതിരിക്കാം. ഇനി ഉണ്ടായാൽ ബോധമുണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ. ഒരാൾക്ക് പറഞ്ഞത് മനസ്സിലായി, നീ സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. എന്നുവെച്ചാൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ ബോധമുണ്ടായി, ശബ്ദബോധമുണ്ടായി. അങ്ങനെ ബോധമുണ്ടായിക്കഴിഞ്ഞാലും അവിടെ അവൻ്റെ മനസ്സിൽ സംശയവിപര്യാദികൾ ഉണ്ടാകാം. അപ്പോൾ എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാകാം, എന്താണ് ജ്ഞാനം? തുടർന്നുണ്ടാകുന്ന സംശയവിപര്യാദികളെ പരിഹരിക്കുന്നത് ജ്ഞാനമുണ്ടായി. ജ്ഞാനത്തോടൊപ്പം സംശയവിപര്യാദികളും അനുഭവത്തിലുള്ളതാണ്. ധർമ്മജ്ഞാനം കാരണമാണ് സംശയവിപര്യങ്ങൾക്കെല്ലാം. ഇവിടെയും അത് തന്നെയാണ്. തന്നെക്കുറിച്ചാണ് പറഞ്ഞത് മനസ്സിലായി. സംശയവിപര്യാദികൾ വരുമ്പോൾ അതിനെ വിചാരത്തിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പൊ വിചാരത്തിലൂടെ പരിഹരിച്ച് എന്ത് സംഭവിക്കുന്നു? നിർണയം സംഭവിക്കുന്നു, നിശ്ചയം സംഭവിക്കുന്നു. ഇവിടെ ഭാഷകാരൻ ആവർത്തിച്ച് പറയുന്നത് നിശ്ചയാത്മകമായ ജ്ഞാനമാണ്. എല്ലാ സ്ഥലത്തും പറയുന്ന നിശ്ചയാത്മകമായ ജ്ഞാനമാണ്. അത് അപരോക്ഷവുമാണ്. ഏത് ജ്ഞാനം അപരോക്ഷമാണെങ്കിൽ അത് അപരോക്ഷമാണ്. ഇതാണ് ഭാഷകാരൻ പറയുന്ന പ്രക്രിയയുടെ വിശേഷത. മറ്റതെന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതുകൊണ്ട് പറയുന്നു, അങ്ങനെയുള്ള ജ്ഞാനം അത് പുരുഷതന്ത്രമല്ല എന്ന് പറയും. അത് പുരുഷതന്ത്രമല്ല എന്ന് പറയാൻ കാരണം എന്താണ്? അത് പ്രമാണത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. പിന്നെ വിചാരം എന്ന് പറയുന്നത്, ഇതിൽ ചില ആചാര്യന്മാരുടെ അഭിപ്രായമുണ്ട്, വിചാരം പുരുഷതന്ത്രമല്ല. അത് പറഞ്ഞ് സമർത്ഥിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. കാരണം വിചാരം ചെയ്യുക എന്ന് പറയുന്നത് തനിക്ക് വിചാരം ചെയ്യാനും ചെയ്യാതിരിക്കാനും കഴിയുമെങ്കിൽ അതെങ്ങനെ പുരുഷതന്ത്രമല്ലാതിരിക്കും? തനിക്കൊരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും പറ്റുമെങ്കിൽ അതിനാണ് പുരുഷതന്ത്രം എന്ന് പറയുന്നത്. വിചാരം പുരുഷതന്ത്രമല്ല എന്ന് പറഞ്ഞാൽ അതിനെ പ്രൗഢിവാദം എന്ന് പറയും. തന്റെ ബുദ്ധിസാമർഥ്യം കൊണ്ട് മാത്രം ഒരു കാര്യത്തെ സമർത്ഥിക്കുക, അതിന് വാസ്തവമായിട്ട് ബന്ധമില്ലാതിരിക്കുക. ബന്ധം വേണമെന്നില്ല. പണ്ഡിതന്മാരങ്ങനെയാണ്, അവരുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട് പലത് സമർത്ഥി. നിർഗുണ ബ്രഹ്മ ഉപാസനയിലൂടെ കാകതാലീയന്യായ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും. അത് ജീവിതകാലം മുഴുവൻ ഉണ്ടായില്ലെങ്കിൽ അത് മരിക്കുന്ന സമയത്തുണ്ടാകും. ഇനി മരിക്കുന്ന സമയത്തുണ്ടായില്ലെങ്കിൽ പിന്നെ ജനിക്കുമ്പോൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്ന പ്രൗഢിവാദമാണ്. കാരണം മരിച്ചതിന് ശേഷമൊക്കെ എന്തുണ്ട് എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടിയില്ല. ആർക്കറിയാം? പുരാണങ്ങളിലും മറ്റും വിശ്വസിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ അത് സാധാരണ ജീവന്മാരുടെ അനുഭവത്തിൽ വരുന്നതല്ല. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ പോലെ, സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നത് പോലെ, മരണത്തിൽ നിന്ന് വീണ്ടും ജന്മത്തിലേക്ക് വരിക, ഇതാരുടെ അനുഭവത്തിൽ ഇല്ല. അതുപോലെ തെക്കേ അമേരിക്കയിൽ ഒരാൾ മരിച്ചിട്ട് ജനിച്ചെന്ന് പറയും, വടക്കേ അമേരിക്കയിൽ മരിച്ച് ജനിച്ചെന്നൊക്കെ പറയും. ഇതൊന്നും പ്രാമാണികമായ അറിവുകളല്ല. അതൊക്കെ പലപ്പോഴും വിവരണാതീതമായ പ്രതിഭാസങ്ങളാണ്. അങ്ങനെ പലതും ഉണ്ട് പ്രപഞ്ചത്ത്, വിവരിക്കാൻ കഴിയാത്ത പ്രതിഭാസം. അതിനു വെച്ചുകൊണ്ട് തത്വവിചാരം ചെയ്യാൻ പറ്റില്ല. പ്രാമാണികമായ ചർച്ചയ്ക്ക് അതൊന്നും ഇല്ല. അല്ലെങ്കിൽ എല്ലാവർക്കും ബോധ്യപ്പെടണം, ജനിച്ചു കഴിഞ്ഞാൽ ഇതാ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്നയാളായിരുന്നു. അതിന് യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം ജനിച്ച് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ജനിച്ചെന്നുള്ള ബോധം തന്നെ വരുന്നത്. പിന്നെ എത്രയോ കാലം കാത്തിരിക്കണം, ഞാൻ ജനിച്ചു എത്ര കാലം കഴിഞ്ഞിട്ടാ അങ്ങനെ ഒരു ബോധം വരുന്നു. ശൈശവത്തിൽ അങ്ങനെ ഒരു ബോധമൊന്നും വരുന്നില്ല. അതിനു തന്നെ കാലം പിടിക്കും. പിന്നെ എങ്ങനെയാ ഒരാൾ ജനിച്ചിട്ട് എന്ന് പറയുന്നു? പിന്നെ ചിലയിടത്തൊക്കെ അങ്ങനെ പറയുന്നതൊക്കെ അർത്ഥവാദങ്ങളാണ്, അല്ലെങ്കിൽ വിവരണാതീതമായ ചില കാര്യങ്ങൾ. അതെന്താണെന്ന് നമുക്ക് പ്രാമാണികമായി നിശ്ചയിക്കാം. പല കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ ബുദ്ധിയും അതുകൊണ്ട് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അജ്ഞേയം എന്ന് പറയാനേ പറ്റൂ. എല്ലാം അറിയുകയും മനുഷ്യന് കഴിവില്ല. പ്രാമാണിക ചർച്ച എന്ന് പറയുന്ന അറിഞ്ഞിടത്ത് നിന്നുകൊണ്ടാണല്ല, അറിയാത്തടത്ത് നിന്നും കൊണ്ടല്ല. അറിയാത്തതിന് അജ്ഞേയം എന്ന് വിടുക, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക, അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക. രണ്ടു വഴിയുള്ളൂ: ഒന്നിൽ അംഗീകരിക്കുക, അതെനിക്കറിയില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക. അന്ധമായി അറിയുക എന്ന് പറയുന്ന ഒന്നില്ല, അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. ഇവിടെ ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രാമാണിക ചർച്ച. അത് അവിടെ കേവലം പ്രൗഢിവാദവും ഊഹാപോഹങ്ങളും കൊണ്ടൊന്നും തത്വനിർണയത്തിലെത്തിച്ചേരാൻ പറ്റത്തില്ല. വേണമെങ്കിൽ പറയാം, എന്താണ് ഞാൻ അങ്ങനെ സ്വീകരിക്കുന്നു, ഞാൻ അങ്ങനെ അംഗീകരിക്കുന്നു, വേണമെങ്കിൽ പറയാം. അത് ചങ്കൂറ്റം കൊണ്ട് സംഗീതം ആലപിക്കുന്നത് പോലെയുള്ള കേൾക്കുന്നവർക്ക് കർണകഠോരമായി. പാടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചങ്കൂറ്റത്തെ അംഗീകരിച്ചു കൊടുക്കുന്നു. തൊലിക്കട്ടി എന്നേ പറയാൻ പറ്റും. അതൊന്നും പ്രാമാണികമായ ചർച്ചയില്ലാത്ത വിഷയമേ അല്ല. അതുകൊണ്ട് ഭാഷ്യകാരന്റെ നിലപാട് എന്ന് പറയുമ്പോൾ, ഭാഷ്യകാരനും പല കാര്യങ്ങളിലും അന്ധവിശ്വാസങ്ങളും അസംബന്ധങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രാമാണികമായി തന്നെ പറയുന്നു, പ്രാമാണിക ചർച്ചയിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട്. തത്വമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാടൊക്കെ കാട് കയറി പറയുന്നുണ്ട്. അതുണ്ട്. പക്ഷേ ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ എന്താണ്? ഇതെല്ലാം തത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തത്വത്തെ ബോധിപ്പിക്കുന്ന ഒരു സദസ്സിൽ തത്വമല്ലാത്ത കാര്യങ്ങളെയും ചിലപ്പം വിശദീകരിക്കേണ്ടി വരും എന്ന് നമുക്ക് സമാധാനപ്പെടാനേ വഴിയുള്ളൂ. അതുകൊണ്ടിവിടെ ശബ്ദത്തിൽ നിന്ന് അപരോക്ഷ ഞാൻ ഉണ്ടാകുന്നു എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനം കർത്തൃതന്ത്രം അല്ല എന്ന് സ്വീകരിക്കും. അത് വസ്തുതന്ത്രം തന്നെയാണിത്. എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ സ്വീകരിക്കുമ്പോൾ വിചാരവും മറ്റും ദോഷങ്ങളെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം, ജ്ഞാനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ജ്ഞാനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് അംഗീകരിക്കുന്നുണ്ട്. പ്രമാണജന്യമാണ് അതുണ്ടാകുന്നു. എന്തുകൊണ്ട്? ജ്ഞാനം സ്വാഭാവികമാണ്. സ്വാഭാവികമായ ഒന്നിനും ഉണ്ടാകാനും നശിക്കാനും എല്ലാം പറ്റും. എന്നാൽ നിരുപാധികമായ ജ്ഞാനത്തെ ഉണ്ടാക്കാൻ കഴിയത്തില്ല. അത് നിത്യമാണ്. അപ്പോൾ നിത്യമായ നിരുപാധികമായ ജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ്, അതാണ് പ്രമ. ആ പ്രമ ജന്യമാണ്. പക്ഷേ ആ ജന്യമായ പ്രമയും, എന്തിനെക്കുറിച്ചാണ് അങ്ങനെ ഒരു പ്രമേയുണ്ടായത്, ആ നിരുപാധികമായ ജ്ഞാനവും എന്താണ് എന്നറിയുന്നത്, അത് തത്വത്തിലൊന്നും അതിലൂടെ ഭേദമില്ല. അദ്വൈതഹാനി സംഭവിക്കുന്നില്ല. അപ്പോൾ അത് കേവലം നിരുപാധികമായ ജ്ഞാനവും സ്വാഭാവികമായ ജ്ഞാനവും മാത്രമല്ല, നാമരൂപാത്മകമായ പ്രപഞ്ചം എല്ലാം എന്താണ്? സദാത്മകമാണ് എന്നാണ് പറയുന്നത്. സത്സ്വരൂപമാണ്. പിന്നെ ജ്ഞാനം മാത്രം അങ്ങനെ ആകാതിരിക്കാൻ വഴിയില്ലല്ലോ. അതാണ് അദ്വൈതം. അങ്ങനെ അദ്വൈതത്തെക്കുറിച്ച് അറിയുന്നതാണ് തത്വബോധം എന്ന് പറയുന്നത്, അദ്വൈതത്തെക്കുറിച്ചുള്ള ബോധം. ആ ബോധം വിചാരം കൊണ്ടുണ്ടാകുന്നതല്ല. അതുകൊണ്ട് വിചാരം കർത്തൃതന്ത്രം ഇതൊക്കെ പറയുന്നത് ചെറിയ നിസാര ആൾക്കാരല്ല, വലിയ വലിയ പണ്ഡിതന്മാർ. അല്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ നിർഗുണ ബ്രഹ്മ ഉപാസനയെ സ്വീകരിക്കുന്നവർ ഉപാസന കർത്തൃതന്ത്രമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ വിചാരത്തിൽ നിന്ന് സമാധി സ്വീകരിക്കുന്നവർ വിചാരത്തെ കർത്തൃതന്ത്രമായി സ്വീകരിക്കുന്നു. ഇത്രയും ചില വിചിത്രമായ ചർച്ചകളൊക്കെ ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു മുൻവിധി ഉള്ളിൽ വച്ചുകൊണ്ട് അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില യുക്തിഭംഗങ്ങളൊക്കെ ശാസ്ത്രങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. സ്വാമി, ഈ രണ്ടു കൂട്ടരും ശ്രവണ മാത്രയിൽ ജ്ഞാനമുണ്ടെന്ന് അംഗീകരിക്കാത്തവരാണല്ലേ? ശ്രവണ മാത്രമേ ജ്ഞാനമുണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷെ ശ്രവണ മാത്രമേ ഉണ്ടാകുന്ന ജ്ഞാനം പരോക്ഷമാണ്. ജ്ഞാനത്തിന് ഭേദം കൽപ്പിക്കുന്നോണ്ടാണ് ഇത്രയും വലിയ അഭ്യാസങ്ങളൊക്കെ വേണ്ടി വരുന്നത്. അപരോക്ഷമായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് മാത്രം. ശ്രവണ മാത്രയിൽ അപരോക്ഷ ജ്ഞാനം വിവരണ മതം ആണ് ജ്ഞാനം, അപരോക്ഷമാണ്. അതും ആചാര്യന്മാർ പറയാത്തതല്ല, ഞാൻ ഒരിടത്തു നിന്ന് കണ്ടുപിടിച്ച സാധനമുണ്ട്. ജ്ഞാനം അപരോക്ഷമാണ് എന്നുള്ള, പക്ഷെ അതിനെയും ആൾക്കാർ വ്യാഖ്യാനിച്ചപ്പോൾ, അതിനെയും വ്യാഖ്യാനിച്ചത് വിദ്യാരണ്യസ്വാമി പോലെയുള്ള ആൾക്കാരാണ്. വ്യാഖ്യാനിച്ചു വന്നപ്പം പിന്നെ അതുകൊണ്ടും പ്രയോജനമില്ലാതെ വീണ്ടും യോഗസമാധിയിലേക്ക് പോകേണ്ടി വന്നു. യോഗസമാധി ഇല്ലാതെ തൃപ്തി വരത്തില്ല എന്ന് തോന്നി. വിവരണം എന്ന് പറയുന്ന അറിയാമല്ലോ എന്താണ്. പഞ്ചപാദികയാണ് പത്മപാദാചാര്യരുടെ ഭാഷ്യത്തിനെഴുതിയ വ്യാഖ്യാനം. അവിടെ അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് ജ്ഞാനം അപരോക്ഷമാണ്. പക്ഷേ അതിന് പ്രകാശാത്മയതി എന്ന് പറയുന്ന ഒരാൾ വിവരണമെന്ന് പറഞ്ഞൊരു സംഗതി എഴുതി. അതിനീ ശരിക്കും പറഞ്ഞ പഞ്ചപാദികയായിട്ട് നേരിട്ടൊരു ബന്ധമില്ല. അങ്ങയുടെ മനസ്സിൽ ഇരുന്നൊക്കെ അങ്ങനെ പലരും വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. ഗ്രന്ഥവുമായിട്ട് നേരിട്ട് ബന്ധമില്ല, പല കാര്യങ്ങളും എഴുതി വെച്ചു. അതിനനുസരിച്ച് വിവരണ പ്രമേയ സംഗ്രഹം വിദ്യാരണ്യസ്വാമി. മൊത്തത്തിലെല്ലാം കൂടെ ഒരു കാടായി മാറി. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചിത്തഭ്രമണ ശബ്ദജാലം മഹാരണ്യം. ഇവർക്കൊന്നും കുഴപ്പമില്ല, കാരണം അവരെല്ലാം വലിയ ബുദ്ധിവൈഭവമുള്ളവരും പ്രതിഭാശാലികളായിരുന്നു. അവർക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോലുള്ള സാധുക്കൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തീർന്നു, തിരിച്ചിറങ്ങാൻ പ്രയാസം. അതാണ് അതിൻ്റെയൊക്കെ കുഴപ്പം. പക്ഷെ ഭാഷ്യത്തിലെ ആശയങ്ങൾ വളരെ ക്ലിയറാണ് തത്വത്തെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് വസ്തുതന്ത്രമാണ്, പ്രമാണജന്യമാണ്. അത് നേരത്തെയും പറഞ്ഞല്ലോ, പ്രമാണജന്യം യഥാഭൂത വിഷയം, അത് തന്നെ വസ്തുതന്ത്രം. ജ്ഞാനം പ്രമാണജന്യമാണ് എന്ന് പറയുമ്പോൾ എന്താ പ്രമാണം? ഇനി ഇതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പലതരത്തിലാക്കി അത് മനസ്സിലാക്കണമെങ്കിൽ അപ്പയ്യാദീക്ഷിതരുടെ സിദ്ധാന്ത ദേശ സംഗ്രഹം വായിച്ചു. അപ്പയ്യാദീക്ഷിതരും വലിയ പണ്ഡിതനാണ്. എല്ലാ ശാസ്ത്രങ്ങൾക്കും വ്യാഖ്യാനം എഴുതിയു. എല്ലാ ശാസ്ത്രങ്ങൾക്കും വ്യാഖ്യാനം എഴുതുക എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ ഒരു തമാശയാണ്. പാണ്ഡിത്യമുണ്ട്, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഒന്ന് അവർക്ക് പ്രത്യേകിച്ച് ഒന്നിനോടൊരു പ്രതിപത്തി കാണത്തില്ല. വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്, എന്ത് കിട്ടിയാലും വ്യാഖ്യാനിക്കുക. ചിലപ്പോൾ താൻ വ്യാഖ്യാനിക്കുന്നതിന് തനിക്ക് തന്നെ ശിവാർക്കമണി ദീപിക എഴുതിയ ആളാണ്, ശൈവ സിദ്ധാന്തത്തെ ഒരുപാട് പറഞ്ഞ ആളാണ്. അപ്പോൾ അതിന് കഴിവുണ്ട്. അതേപോലെ തന്നെ ബ്രഹ്മസൂത്ര ഭാമതി വ്യാഖ്യാനം രത്നപ്രഭ അതിന് പരിമളമെന്ന് പറഞ്ഞ് വ്യാഖ്യാനം വഴി അദ്വൈതത്തിൽ സിദ്ധാന്ത ലേശ സംഗ്രഹം എന്ന് പറയുന്ന എഴുതണമെങ്കിൽ ഒരാൾ എത്രയോ വലിയ പ്രതിഭാശാലിയായി എഴുതാൻ പറ്റും. അതുവരെയുള്ള എല്ലാ അദ്വൈതികളുടെയും അഭിപ്രായത്തെ ക്രോഡീകരിച്ച് ശരി വാക്യത്തിൽ നിന്നാണോ ഞാൻ ഉണ്ടാകുന്നത്, അത് വാക്യം മനസ്സും കൂടെ ചേർന്നാണോ, അതാണോ ഇതാണോ, കുറേ പക്ഷങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലൊക്കെ കിട്ടും, എടുത്ത് വായിച്ചു നോക്കുക. സംസ്കൃതം അറിയാത്തത് ഹിന്ദിയിലുണ്ട്, വായിക്കുക, മനസ്സിലാക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഒരു കാര്യം ഉറപ്പാ, വായിച്ചു കഴിയുന്നവന് കൺഫ്യൂഷൻ അല്ലാതെ ബാക്കിയൊന്നും ബാക്കി കാണത്തില്ല. അവസാനം ഇതെന്താണ്? കാരണം അദ്വൈതത്തിൽ നിശ്ചയാത്മകമായ ബോധം അവരെയുണ്ട്. ഇവിടെ അങ്ങനെയല്ല, നൂറുകണക്കിന് വികല്പങ്ങളാണ്. അങ്ങനെയാകാം, ഇങ്ങനെയാകാം, മറ്റതാകാം. പിന്നെ അതൊക്കെ അറിയാൻ വേണ്ടി വേണമെങ്കിൽ വായിക്കാം. ആ പുസ്തകം കൊണ്ട് എഴുതിയ അപ്പയ്യാദീക്ഷിതർക്കും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, അത് വായിച്ചിട്ടുള്ളവർക്കും ഇന്നൊരു ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. എന്തിനുള്ള സാധന? ആൾക്കാരെ കൺഫ്യൂഷനാക്കാൻ. എന്തിനാണ് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞോ എന്താ സാധനം? സിദ്ധാന്തം ഇന്നതാണെന്ന് ഭാഷ്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇത് പലരും പലതരത്തിൽ മനസ്സിലാക്കുന്നത് ശരിയാണ്. പക്ഷെ ഒരാൾ മനസ്സിലാക്കുമ്പോൾ താൻ എന്താണോ മനസ്സിലാക്കി അതായിരിക്കണം അയാളുടെ അഭിപ്രായം. ഇവരഭിപ്രായത്തിൽ ഉറച്ചു നീക്കാതിരുന്നു കഴിഞ്ഞു വെറും ഒരു വിനോദം മാത്രമായി കഴിഞ്ഞു. വായിക്കുന്നവർ വായിച്ചു കഴിഞ്ഞാൽ വ്യക്തതയില്ലാതെ വന്നു കഴിഞ്ഞു. അതുകൊണ്ടെന്താ പ്രയോജനം? വിദ്യാരണ്യസ്വാമി നിർഗുണ ബ്രഹ്മ ഉപാസനയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ വിദ്യാരണ്യസ്വാമി പറയുന്ന കാര്യങ്ങൾ യുക്തിയുക്തമായി പ്രാമാണികമായി സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നിർഗുണ ബ്രഹ്മ ഉപാസനയിലൂടെ ജ്ഞാനം ഉണ്ടാവും, മുക്തി ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് സാധാരണ വരാമെന്നുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയുന്നുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാം, കാരണം അത് ദൈവത്തിന്റെ സിദ്ധാന്തമാണ്. അങ്ങനെ ഒരു സിദ്ധാന്തം പറയുന്നു. നമുക്ക് അദ്ദേഹം പറയുന്ന സിദ്ധാന്തത്തെ നിഷേധിക്കുക എളുപ്പമല്ല. ഇത്രയേ പറയാൻ പറ്റൂ, ഇത് ഭാഷ്യകാരൻ പറഞ്ഞതല്ല എന്നേ പറയാൻ പറ്റൂ. അത് സ്വന്തം സിദ്ധാന്തമായിട്ടാണ് പറയുന്നത്, മറ്റതങ്ങനെയല്ല. അങ്ങനെ ഒരു പക്ഷമുണ്ട്, ഇങ്ങനെ ഒരു പക്ഷമുണ്ട്, വേറൊരു പക്ഷമുണ്ട്. ഏത് പക്ഷമാ ശരി എന്ന് വായിക്കുന്നവന് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇത് കേജിത്ത്, ഇത് കേജിത്ത് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആരായി കേജിത്ത് എന്ന് പോലും പറയത്തില്ല, അതും പറയത്തില്ല. എന്നാ ഒരു പക്ഷം പറയുമ്പോൾ ഇത് ഇന്ന ആളുടെ പക്ഷമാണ് ഇന്ന ഗ്രന്ഥം, അത് പറയത്തില്ല. അത് പറയണ്ടേ, അങ്ങനെ ഇന്നാരുടെ ആണ് എന്ന് പറയും. അത് സിദ്ധാന്തങ്ങളാ പറയുന്നത്. പൂർവപക്ഷമാണെങ്കിൽ ശരി പറയണ്ട, ഏതെങ്കിലും വൃത്തികെട്ടവന്മാർ പറഞ്ഞാൽ അവരുടെ പേരും പറയണ്ട. പൂർവപക്ഷത്തെ സംബന്ധിച്ച് സിദ്ധാന്തം പറയുന്നവരുടെ നിലപാടതാണ്, ഏതൊരു വൃത്തികെട്ടവൻ പറഞ്ഞാൽ അവന്റെ പേരുകൂടി പറയാൻ കൊള്ളത്തില്ലെന്നുള്ളതാണ്. അത് പോട്ടെ, പൂർവപക്ഷി തള്ളിക്കളയ. പക്ഷെ സിദ്ധാന്തങ്ങൾ പറയുമ്പോൾ അതാര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരാൾ മനസ്സിലാക്കുന്ന ആരുടെ സിദ്ധാന്തമാണ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധനയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് എല്ലാം പിൽക്കാലത്ത് അദ്വൈതത്തിൽ ഒരുപാട് ആശയക്കുഴപ്പമുണ്ടായി. ഇതൊക്കെ പല പ്രക്രിയകളാണെന്ന് പോലും അദ്വൈതം പറയുന്നവർക്ക് മനസ്സിലാകാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂട്ടിക്കെട്ടി പറയുമ്പോൾ കേൾക്കുന്നവനൊക്കെ ആകെ ആശയക്കുഴപ്പത്തിലാണ്. എന്താണ് പരസ്പരം യോജിക്കാൻ വയ്യാത്തതിനെ യോജിപ്പിച്ചാ പറയുന്നു, അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ട് അവസാനം ഇതെല്ലാം അദ്വൈതമായി പറയും. അവിടെ കൊള്ളും. അതുകൊണ്ട് ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് സിദ്ധാന്തം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിർഗുണ ഉപാസനയെ സംബന്ധിച്ച്, ഇന്ന് പറഞ്ഞത് എന്താണ് ഭാഷ്യകാരന്റെ വ്യത്യസ്തമായ അഭിപ്രായം, അതെങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാഷ്യമാണ്, ഭാഷ്യകാരന്റെ അഭിപ്രായം. അതുകൊണ്ട് ഇതിനെ രണ്ടിനെ രണ്ടായി തന്നെ കാണണം. അല്ല, ഇനി ഭാഷ്യകാരന്റെ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പാണെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ, ഇത്രയും ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന ആരല്ലെങ്കിൽ അവർക്കത് സ്വീകരിക്കാം. അതിന് വിരോധമില്ല.